കർമ്മസ്വപ്നം വിധിക്കുന്ന ഏതൊക്കെ സൂത്രങ്ങളാണ് പഠിച്ചത്? കർത്തരീപ്സ്യം കർമ്മ, അഗതിതം ച, അത് സൂത്രമല്ലല്ലോ. അതാണ് അക്രമത്തിന് അങ്ങനെയാണ് പറയുന്നത്. പഠിച്ചത് ക്രമത്തിന് പറയും. അതിശീസ്താസം കർമ്മ, അഭിനിവിശിഷ്ട, ഉദാൻ ഉപാൻ വധ്യാങ് വസഹ, പിന്നെ അന്തര അന്തരേണ യുക്തി, പിന്നെ കാലാധ്വനോ അത്യന്ത സംയോഗി, പിന്നെ വാർത്തകങ്ങൾ ഏതൊക്കെയാണ്? വാർത്തകങ്ങൾ അകർമ്മകധാത്വനയോഗയെ കാല ദേശ ഗന്ധവ്യോ അധ്വാച കർമ്മസജ്ഞകൈതിവാസ്യം, പിന്നെ അത് കർമ്മസഞ്ജ വിധിക്കുന്നുണ്ട. കർമ്മസഞ്ജ വിധിക്കുന്ന ചോദിക്കുമ്പോൾ ദ്വിതീയ പറയേണ്ട കാര്യമില്ല. കർമ്മസഞ്ജ വിധിക്കുന്ന വേറെ ഏത് പഠിച്ചിട്ടുണ്ടെന്നാണ്? പഠിച്ചിട്ടുണ്ടോ? ഇനി കർമ്മസഞ്ജയെ നിഷേധിക്കുന്ന ഏതെങ്കിലും വാർത്തയും പഠിച്ചിട്ടുണ്ടോ? അഭുക്ത്യർത്ഥസ്യ. ഇനി ഉപപദ വിഭക്തികൾ ഏതൊക്കെയാണ് പഠിച്ചത്? കർമ്മ ദ്വിതീയ ദ്വിതീയ വിധിക്കുന്ന ഉപപദ വിഭക്തി വിധിക്കുന്ന ഏതൊക്കെ വാർത്തകങ്ങളാണ്? ഉപസർവതസോകാര്യ ലഘുപര്യാദിഷത്തിഷു ദ്വിതീയാമ്രയടിതാന്തേഷു തതു അന്യത്രാവി ദൃശ്യത്തെ ഒന്ന്. പിന്നെ അമിത പരിത സമയ നിവേഷ ആപ്രതിയോഗേവി. ഇനി അടുത്ത് വരുന്നത് ആംബ്രേഡ് സഞ്ജവിധിക്കുന്ന സൂത്രം ഏതാണ്? അപ്പൊ ഏതിനാണ് ആംബ്രേഡിത സഞ്ജ വരുന്നത്? പരം. അപ്പൊ ആംബ്രേഡിതം അന്ത്യത്തിലിരിക്കാന്ന് പറയുമ്പോ ഉപരിപരി അവിടെ ആംബ്രേഴിതം ഏതായി? അപ്പൊ ആംബ്രേഴിത അന്തം ഏതായി? ആംബ്രേഡിത അന്തം. അതിലെന്ത് അന്ത്യത്തിൽ എന്ത് വന്നു? ഉപരി വന്നു. ആംബ്രേഡിതം രണ്ടെണ്ണത്തിനാണ് ആംബ്രേഡിത സഞ്ജ വരുന്നത്. പിന്നെ രണ്ടെണ്ണത്തിനാണ് ആംബ്രേഡിത സഞ്ജ വരുന്നത്. രണ്ടാമത്തത്. അപ്പൊ ഉപരി ഉപരി എന്ന് പറയുന്നത് എന്താവും? അതിന്റെ അന്ത്യത്തിൽ ഏതാണ് ഇരിക്കുന്നത്? അതെന്താണ്? അപ്പൊ ആംബ്രേഡിതം എവിടെ ഇരിക്കുന്നു? എവിടെയിരിക്കുന്നു ആംബ്രേഡിതം? അന്ത്യത്തിൽ. അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നു? ആംബ്രേഡിതം അവസാനം തന്നെ ഇരിക്കുന്നു. ഉപരി ഉപരി എന്ന് പറയുന്നിടത്ത് അവസാനം തന്നെ ആംബ്രേഡിത ഇരിക്കുന്നത് ആണോ? ആ പിന്നെ എന്താ പ്രശ്നം? എന്താ വേണ്ടത്? ആംബ്രേഡിതേഷു എന്ന് പറയാൻ പറ്റുമോ? അതാണ് ആംബ്രേഡിതേഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തത് അമ്പരെടുത്ത് വന്ന് കിട്ടുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുന്നിടത്ത് അത് ഏതിനോടാണോ അന്വയിക്കുന്നത്, പൂർവത്തിലിരിക്കുന്നതിൽ അമ്പരെഴുതം അന്തമായി വരുന്നതെന്നുള്ള വ്യക്തമായ അർത്ഥം കിട്ടണമെങ്കിൽ അന്തമെന്നൂടെ പറയും. വേറെന്നോട് അത് അന്വയിക്കുന്നു ഏതിനോട്? ലോകം. അങ്ങനെ അന്വയിക്കുന്നിടത്ത് അമ്പരെഴുതം അന്ത്യമായി വരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അത് വ്യക്തമാവും. ദുരിക്തസ്യ പരം ആമ്രഴുതം, പരത്തിനാണ് ആമ്രഴുതം തന്നെ. പക്ഷേ അത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഇവിടെ ദിത്തും വരുന്ന സൂത്രമാണ് അതാണോ അന്ന് പറഞ്ഞാണ് ദിത്തും വരുന്ന സൂത്രം. ഉപരി അധ്യധ സാമീപി എന്നൊരു സൂത്രപ്പുറമാണ് ദിത്തും വരുന്നത്. അപ്പൊ ദിത്വം വരുന്നിടത്ത് എല്ലായിടത്തും ഇത് പ്രവർത്തിക്കത്തില്ല. കാരണം ദിത്വം വേറെയും ഇരിക്കാനുണ്ട്. സോ ദീപ്സ ദീപ്സയിൽ ദിത്വം അവിടെയൊന്നും വരത്തില്ല. അപ്പൊ ഇവിടെ ഈ സൂത്രപ്രകാരം ദിത്വം വരുന്നിടത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഉപരി ഉപരി ഉപരി അതി അധ അധ അധസ് ശബ്ദമാണ്. അധസ് സകാരാന്ത ശബ്ദം. അപ്പോ അതിന്റെ ഷഷ്ടിയിൽ എങ്ങനെ വരും? അധശബ്ദത്തിന്റെ ഷഷ്ടി അധസ്സഹ, അതെങ്ങനെ ഇരിക്കും? അധസ്സസ് അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? സാമീപ്യം. അധസ്സസിലെ സകാരത്തിന് ദിത്യവിശ്രമിക്കുമ്പോൾ എന്ത് വരും? അധസ്സ. അത് പരത്തിൽ സായിരിക്കുമ്പോൾ ഏത് സൂത്രം വരും? വിസർജനീയ സ. പിന്നെ വാശരി വരുമ്പോൾ എന്ത് വരും? എത്ര സകാരം വരും? എത്ര? രണ്ടേ ഉള്ളൂ. അപ്പൊ എത്രയായി? മൂന്നായി. മൂന്ന് സകാരം വരും. ഉപരി ഉപരി ബുദ്ധീനാം ചരന്തീശ്വര ബുദ്ധയഹ. ഇവിടെ എന്താ തകരാറ്? ഒരു ഉദാഹരണമാണ്. ഉപരി ഉപരി ബുദ്ധീനാം ചരന്തീശ്വര ബുദ്ധയഹ എന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ എന്താ തകരാറ്? ഉപരി ഉപരി ബുദ്ധീനാം ഇവിടെ ഏതിന്റെ യോഗത്തിൽ ഷഷ്ടി വന്നു? ഉപരി ഉപരി അവിടെ ഷഷ്ടി വന്നു. അവിടെ എന്താ വരേണ്ടത്? ദിതി. എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല? ദിത്വം വന്നു കഴിഞ്ഞാൽ പരമാമ്രഹിതമാണ്. ഇവിടെ വന്നിരിക്കുന്ന വീപ്സയിൽ ദിത്വം വന്നതാണ്. അങ്ങനെയൊക്കെയുള്ള വിശേഷാർത്ഥങ്ങൾ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് എന്താണ് ഇവിടെ വേറെ സൂത്രപ്രകാരമാണ് ദിത്വം വന്നു. ഉപരി ഉപരി ബുദ്ധിന ചരന്തി ഈശ്വര. ഉപരി ഉപരി ബുദ്ധികൾ എന്ന് പറയുന്നത് സ്ഥൂല ബുദ്ധികൾ. അതിന്റെ ഉപരിയാണ് എന്ത്? ഈശ്വരബുദ്ധി. അപ്പോ അവിടെയൊക്കെ ബുദ്ധീനാം അവിടെ ഷഷ്ടി വന്നു. സാമീപ്യം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള വിശേഷാർത്ഥമൊക്കെ കിട്ടും. അവിടെ എന്താണോ അമ്രേഡിതാന്തേഷു എന്ന് പറയുന്നു. പിന്നെ അടുത്ത ഏതാണ് സൂത്രം? പ്രകൃത്യാദിപ്യോപസംഖ്യാനം വാർത്തികമാണ്, ആകൃതി ഗണമാണ്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ പിന്നീടും വിശദീകരിക്കാം. അത് കഴിഞ്ഞു വരുന്നത് ഉപ എന്ന് വെച്ചാൽ അധികം. സംഖ്യാനം എന്ന് പറഞ്ഞാൽ വചനം കർത്തവ്യം, അധിക വചനം കർത്തവ്യം, അധികമായി പറയണം. ഇത്രയും കൂടെ അധികമായി പറയണം എന്നുവെച്ചാൽ ഏ സൂത്രത്തിലാണ് അത് പറഞ്ഞത്? കർത്താവിനും കർണത്തിനും തൃതി ഒരു അനുക്തമായി കഴിഞ്ഞാൽ അത് പൊതുവേ പറഞ്ഞു. ഇനി അത് കൂടാതെ ഇതുകൂടെ പറയണം. പ്രകൃത്യാദികളിലും എന്തുവരും? തൃതി വരും. എന്ന് പറഞ്ഞു. എന്നാലേ ആമ്രഴിതമാവും. ദത്വം വന്ന് പരത്തിന് ആമ്രഴിതം എന്ന് പറഞ്ഞാൽ എന്താണ്? തസ്യ പരം. അപ്പൊ പൂർവ്വം പരമായിട്ടിരിക്കുന്നു. ഖ്യാപ്രകഥനെ സമ്പൂർവത്തിൽ വരും സംഖ്യ. പിന്നെ ചക്ഷിംഗ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അതിന് ഖ്യാദേശവും വരും. ചക്ഷിംഗ ഖ്യാൻ അത് നമ്മൾ തിങ്ങന്തത്തിൽ പഠിക്കും. ഖ്യാപയതി നമ്മളിപ്പോ ഏതാ നിർത്തിയത്? തൃതീയ. അവിടെ മുതലുള്ള നോക്കിയാൽ മതി, ആവശ്യമില്ലാത്തത് നോക്കാൻ പോകണ്ട. ഇടയ്ക്ക് മധ്യത്തിൽ വ്യത്യാസമുണ്ട്. അന്തര ശബ്ദം എന്ന് പറയുന്നത് സുബന്ധമുണ്ട്. അന്തരശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അന്തരം ബഹിർയോഗ ഉപസംയാന സുബന്ധ ശബ്ദമുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന അന്തര എണ എന്ന് പറയുന്നത് ഏതാണ്? അമ്പിയം. അതുകൊണ്ട് അർത്ഥവും വ്യത്യാസം. മധ്യത്തിൽ എന്നുള്ള ബിന എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്, മധ്യത്തിൽ എന്നുള്ള അർത്ഥമുണ്ട്. അന്തര എന്ന് പറയുന്ന അവ്യം. പക്ഷെ അന്തരശബ്ദത്തിന് തൃതീയ അന്തരേണെന്നും വരാം. അന്തര എന്ന് പറയുന്ന അവ്യം ഇവിടെ എന്താണ്? അന്തരാശബ്ദത്തിനോട് ചേർന്ന് അന്തരേണ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണ് അതിനെ അമ്പ്യമായിട്ടെടുക്കുന്നു. പക്ഷെ അന്തരശബ്ദത്തിന്റെ തൃതീയ അന്തരേണ വേറെ ശബ്ദമുണ്ട്. അടുത്ത ദിവഹ കർമ്മച. ദിവഹ സാധകതമം കാരണം കർമ്മസംജ്ഞം സ്യാത് ചാത് കർണസംജ്ഞം. ഒന്നേ നാല് നാൽപ്പത്തി മൂന്നാണ് ഇതിന്റെ തൊട്ടു മുമ്പുള്ള സൂത്രമാണേത്. സാധകതമം, സാധകതമം കാരണം, അത് കഴിഞ്ഞ അടുത്ത സൂത്രമാണ്. പച്ച ഉണ്ട് പൂർവ്വത്തിൽ നിന്ന് കരണം ഇങ്ങോട്ട് വരും. ഇതൊരു ധാതുവിന് വേണ്ടി പറയുന്നതാണ്, എല്ലായിടത്തും വരുന്നില്ല. ഈ ധാതു ഉപയോഗിക്കുന്നിടത്ത് മാത്രം ദിവഹ സാധകതമം കാരകം കർമ്മസംജ്ഞം സ്യാത് കർണസംജ്ഞം. മുമ്പ് വന്നല്ലോ കർണത്തിന്റെ സൂത്രം ഏതാണ്? കർണസംജ്ഞ വിധിക്കുന്ന സാധകതമം. അവിടെ സാധകതമത്തിന് എന്താ അർത്ഥം പറഞ്ഞത്? എന്താണ് സാധകതമത്തിന് എന്താ അർത്ഥം പറഞ്ഞു? ക്രിയ, ക്രിയ പ്രകൃഷ്ടമായ ഉപകാരം, ക്രിയാസിദ്ധിയിൽ അല്ലെങ്കിൽ ക്രിയാനിഷ്പത്തിയിൽ ഏറ്റവും ഉപകരിക്കുന്ന കാരകം, അതിനാണ് കർണസംജ്ഞ. ഒരു ക്രിയ ഉണ്ടാക്കുന്നതിന് ഏറ്റവും അതിന് പറഞ്ഞു രാമേണ ബാണേന ഹതോ ബാല. ഹനന ക്രിയയ്ക്ക് അവിടെ പ്രകൃഷ്ട ഉപകാരമായ എന്താണ്? ബാണം. അതുപോലെ ഇവിടെയും തന്നെ ദിവഹ സാധകതമം. കാരണം ദിവ എന്ന് പറഞ്ഞാൽ ദിവ് ധാതുവിന്റെ ക്രിയ എന്നെടുക്കണം. ദിവ് ധാതു, ദിവ് ക്രീഡ വിധികീഷ വ്യവഹാര ദ്വിതി സ്ഥിതി മോദ മദ കാന്തി ഗതി, ഇങ്ങനെ ധാരാളം അർത്ഥമുള്ള ഒരു ധാതുവാണ് ദിവധാതു. ദിവ ക്രീഡ വ്യവഹാര വിധികീഷ ദ്വിതി സ്തുതി മതമോദ കാന്തി ഗതി ഇങ്ങനെ ഉള്ള അർത്ഥങ്ങളുള്ള ധാതുവാണ് ദിവധാതു. അതിലാണ് ഒരർത്ഥങ്ങൾ പറയുന്നത് ക്രീഡ. ക്രീഡ എന്ന് പറയുന്ന ദിവധാതുവിന്റെ അർത്ഥമാണ് ദേവശബ്ദം. വിധി എന്നാണ് ഉണ്ടാകുന്നത്, ദൈവം ദേവ തുടങ്ങിയ ശബ്ദങ്ങൾ. അപ്പോ കളിക്കുക എന്നുള്ള അർത്ഥം ഇവിടെ എന്താണ്? അക്ഷയി ദിവ്യതി, അക്ഷങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്ന. അക്ഷങ്ങൾ എന്ന് പറയുന്നത് പകിട, പകിട പഴയകാലത്ത് ചൂതെന്നും പറയാണ്. അപ്പൊ അക്ഷങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്നു. അപ്പോ ദിവ്യതി ദിവധാതുവിന്റെ ക്രിയയാണ് കളിക്കുക. ദിവക്രീഡ വിജിഗീഷ വ്യവഹാര ദ്വിതി സ്ഥിതി മതമോദ സ്വപ്ന കാന്തി ഗതിഷു. അതില് ദ്വിതി ശോഭ, അതിനാണ് ദേവശബ്ദവും മറ്റും വരുന്നത്. മോദശബ്ദം ആനന്ദം, അതിൽ നിന്ന് ദേവശബ്ദം വരും. അപ്പോൾ ഇവിടെ ക്രീഡ, ദിവധാതുവിന്റെ അർത്ഥമാണ് എന്ത്? ക്രീഡ, കളിക്കുക എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കരണം എന്താണ്? ഇവിടെ അക്ഷങ്ങൾ ഉപയോഗിച്ചല്ലേ കളിക്കുന്നു, അതാണ് സാധകം. നമ്മൾ ക്രിയാനിഷ്പത്വവും പ്രകൃഷ്ട ഉപകാരമായിരിക്കുന്ന എന്താണ്? അക്ഷം. അതിൽ അതാണ് ഇവിടെ തകാരകം. അതിനെന്തു വന്നു? കർമ്മസഞ്ജയും വന്നു, കരണസഞ്ജയും വന്നു. കർമ്മസൂത്രത്തിൽ തന്നെയുണ്ട് കരണം പൂർവത്തിൽ നിന്ന് വന്നു. കർണസഞ്ജ വന്നാൽ ഏത് സൂത്രം പ്രവർത്തിക്കും? കർത്തൃകരണയോ തൃതീയ. കർമ്മസഞ്ജ വന്നാലോ? കർമ്മണി ദ്വിതീയ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ഒരു ധാതുവിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക സൂത്രമാണ്. അക്ഷയി ദിവ്യതി, അല്ലെങ്കിൽ അക്ഷാൻ ദിവ്യതി. പകിട കളിക്കുന്നു, അല്ലെങ്കിൽ ചതുരംഗം കളിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം. അപവർഗേ തൃതീയ, ഇത് രണ്ട് മൂന്ന് ആറ്. ഇതിന്റെ തൊട്ടു മുമ്പിൽ വരുന്നതാണ് ഏത്? കാല അധ്വനോർ അത്യന്ത സംയോഗ തന്നെ സംയോഗം. അത് കഴിഞ്ഞാണ് ഇത് വരുന്നത്. അപവർഗ ഫലപ്രാപ്തി തസ്യാം ദ്യോത്യായാം കാല അധ്വനോർ അത്യന്ത സംയോഗേ തൃതീയ സ്യാത്. അന്നാക്രോശേന വാ അനുവാകോ അധീതഃ. അപവർഗേക്കും മാസം അധീതോ എന്ന ആയാത. ഇവിടെ അപവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലപ്രാപ്തി എന്നാണ്. വേദത്തിനും മറ്റും അപവർഗത്തിന് ഫലപ്രാപ്തി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. തസ്യാം ദ്യോത്യായാം, അതിനെ ദ്യോതിപ്പിക്കുമ്പോൾ എന്നുവെച്ചാൽ അവിടെ ഇവിടെ എന്താണ്? അന്നാ ക്രോശേനവാ അനുവാകോ അതീത. അനുവാകോ എന്ന് പറഞ്ഞ ഒരു ഭാഗം, അധ്യായം. അത് അധ്യയനം ചെയ്തു. എങ്ങനെ? അന്ന എന്ന് പറഞ്ഞാൽ ഒരു പകൽ. അഹൻ ശബ്ദമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഹൻ ശബ്ദം ഉണ്ടാ? അഹ പ്രഥമേകവചനം എങ്ങനെയാണ് എന്നാണോ? പ്രഥമ ഏകവചനം ഏ സൂത്രം വന്നു പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലെ സൂത്രവും പറയുന്നു. അഹൻ ശബ്ദത്തിന് രണ്ട് സൂത്രം നമ്മൾ പഠിച്ചു. ഒന്നെങ്കിലും പറഞ്ഞാൽ മതി, എങ്കിലും ഒരു സൂത്രം പറഞ്ഞാലും മതി. അഹൻ എന്താണ് എന്റെ വൃത്തി? അഹൻ നിത്യസ്യ രൂസ്യാദ് പദാന്തേ. അതെവിടെ വന്നത്? എവിടെയാണോ വന്നത്? അഹനിത്യസ്വരൂ സ്യാത് പദാന്തി. അതിനൊരു ഉദാഹരണം എന്താണ്? എന്തെങ്കിലും പറഞ്ഞാൽ പറ്റത്തില്ല, അഹോഭ്യാം. പക്ഷെ പ്രഥമ ഏകദനത്തിലെ സൂത്രം വന്നത് രോ സുപി. എന്താണ് എന്റെ വൃത്തി? അണ്ണു രേഭാദേശം അത് സുപി. രേഭാദേശം വന്നുകൊണ്ടാണ് അവിടെ അഹഹ എന്ന് വന്നത്. എന്നിട്ട് അഹോഭ്യാം വന്നു. ഹൻ ഇത്യസ്യ രു ഋത്വം വന്നു കഴിഞ്ഞാൽ ഗുണം വന്നിട്ട് എന്തുവരും? അഹോഭ്യാം. ആ സമയം അവിടെ ഉദാഹരണം കൊടുത്ത അഹർഭാദി, അഹർഭാദി അഹഹ അഹരെന്ന് വരും രേഖം വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഉത്വം വരും. അതുകൊണ്ടാണ് രണ്ട് സൂത്രം. അഹഹ പ്രഥമാധ്യവനത്തിൽ ഏത് സൂത്രം വന്നു? അല്ലോവോ അനവരും എങ്ങനെ വരും രൂപം? പഠിച്ചതാണ്. രൂപം എങ്ങനെ വരും? പ്രഥമാധ്യവനത്തിന്റെ രൂപം അഗ്നി. അല്ലോഭനം നഗാരിലോ വയ്ക്കുമ്പോൾ അഗ്നി. ബഹുവനത്തിൽ രൂപം എങ്ങനെ വരുന്നു? പഠിച്ചാണ് ചോദിക്കുന്നത്. അഹാനി. ഏ സൂത്രം വന്നവിടെ ദീർഘം എങ്ങനെ വന്ന്? സൂത്രം സൂത്രം മാത്രം പറഞ്ഞാൽ മതി. ആർക്കും ഓർമ്മയില്ല? ആ സർവനാമസ്ഥാനജ അസംബുദ്ധു ഉപതയ്ക്ക് ദീർഘം വന്നു. അഹ അഗ്നി അഹാനി അങ്ങനെ വരും. ദിര്യ ബഹുവനത്തിൽ എങ്ങനെ വരും? അല്ല, തൃതീയ ഏകവനത്തിൽ അഹ്ന. അവിടെ എന്താ വന്നത്? അല്ലോഹോ അഹ്ന അഹോഭ്യാം അഹോഭി. ഇവിടെ അഹ്ന എന്ന് പറയുമ്പോ ഏത് രൂപമായി? തൃതീയാഗമനം. അഹ്ന ക്രോശേനവ അനുവാഗോ അതീത. ഒരു പകലുമുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രോശം. യോജന ക്രോശം എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ ദൂരം. അനുവാഗോ അതീത, ഒരു ക്രോശം കൊണ്ട് അനുവാഗം അധ്യയനം ചെയ്തു, അല്ലെങ്കിൽ ഒരു പകല് കൊണ്ട് ഇവിടെ പറയുന്നു. ഇവിടെ എന്താണ് അപവർഗത്തെ? അപവർഗം അർത്ഥമായി വരുമ്പോൾ, ഫലപ്രാപ്തി അർത്ഥമായി വരുമ്പോൾ, അപ്പൊ ഫലപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്? പഠിച്ചു. ഒരു പകൽ മുഴുവൻ പണിയെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ പഠിച്ചിരിക്കണം. അനുവാഗം പഠിക്കാൻ വേണ്ടി ഒരു പകൽ മുഴുവൻ ചെലവഴിച്ചു, പക്ഷെ പഠിച്ചില്ല. ക്രോശേന, ഒരു ക്രോശം മുഴുവൻ ശ്രമിച്ചു. നടന്നുകളെന്നാ പഠിച്ചത്? ഒരു ക്രോശം മുഴുവൻ. വീട്ടിൽ നിന്ന് ഗുരുകുലം വരെ പോകുന്ന സമയം വഴിയിൽ നടന്നുകളെന്ന് പഠിച്ചു അനുവാഗം. പക്ഷേ പഠിച്ചു കഴിഞ്ഞു. അതാണ് ഫലപ്രാപ്തി. പഠിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഒന്നുകൂടെ വേണം. എന്താണ്? കാല അധുനോരത്വന്ത സംയോഗേ, അതും വേണം. പൂർവത്തിൽ നിന്ന് അത് വരുന്നുണ്ട്. കാലവും അധ്വായുമായി എന്ത് വേണം? അത്യന്ത സമയവും വേണം. വെച്ചാൽ പകല് പഠിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിച്ചു? ഉറങ്ങാതെ പഠിച്ചു, പകൽ മുഴുവൻ പഠിച്ചു, ഉറക്കം തൂങ്ങിയല്ല. അത്യന്ത സംയോഗമുണ്ട് കാലം. അതുപോലെ തന്നെ അധ്വ, വഴിയിൽ മുഴുവൻ പഠിച്ചു. ഒരു സ്ഥലത്തും ഇരുന്നില്ല, വെറുതെ ഇരുന്നില്ല, ആ ദൂരം മുഴുവൻ പഠിച്ചു. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് വരണം. കാല അധ്വ രണ്ടിന്റെയും അത്യന്ത സമയവും വരണം, ഫലപ്രാപ്തിയും വരണം, പഠിച്ചതായിരിക്കണം. അത് വരുമ്പോ എന്ത് വരുന്നു? തൃതീയ. തൃതീയ വരുന്നു കാല രണ്ടിന്റെയും അത്യന്ത സംയോഗത്തിൽ. പിന്നെ ഫലപ്രാപ്തിയും വരുന്നിടത്ത് തൃതീയ വരും. അതാണ് അഹ്ന ക്രോശേന. രണ്ടിനും കൂടെ ഒരു ഉദാഹരണം കൊടുത്തു. അഹ്ന എന്ന് പറയുന്ന ഏതിന് ഉദാഹരണമാണ്? കാലത്തിന്റെ അത്യന്ത സംയോഗത്തിന്. ക്രോശം എന്ന് പറയുന്നത് ദൂരത്തിന്റെ അത്യന്ത സംയോഗത്തിന്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഒരു പകൽ മുഴുവൻ നിരന്തരം പഠിച്ച് അനുവാഗം പൂർണ്ണമാക്കി, പൂർണ്ണമായും പഠിച്ചു. അല്ലെങ്കിൽ ഒരു ക്രോശം നിരന്തരമായി പഠിച്ചിട്ട് അനുഭാഗത്തെ, അനുഭാഗം എന്ന് വെച്ചാൽ അധ്യായം നടത്തണം, ഒരു ഭാഗം വേദത്തിൻ്റെ മനഃപ്പാഠമാക്കി അധീത അധ്യയനം ചെയ്തു എന്നാണ്. അങ്ങനെ ആ ഒരു അങ്ങനെ വരാം, ഒരു അന്നേ ക്രോശേ അങ്ങനെ സപ്തമി വരാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, തൃതീയ വിധിച്ചു. ഇത് കരവിഭക്തിയാണോ അതോ ബോധവിഭക്തിയാണോ? എന്തുകൊണ്ട് ദ്വിതീയ വിധിച്ചോ കാരവിഭക്തിയാവും? തൃതീയ വിധിച്ചു കഴിഞ്ഞാ അതെന്തുകൊണ്ട്? ഏതെങ്കിലും ഒന്ന് പറയണം, രണ്ടും പറഞ്ഞാൽ ഞാൻ ഇവിടെ നേരത്തെ വിഭക്തി വിധിച്ചിരിക്കുകയാണ്. അത്യന്ത സംയോഗത്തിൽ തൃതീയ വിധിച്ചിരിക്കുകയാണ്. കർണസംജ്ഞ വിധിച്ചോ? ഇല്ല. കർണസംജ്ഞ വിധിച്ചു കഴിഞ്ഞാൽ അതെന്താവും? കാരവിഭക്തിയാവും. അപവർഗേക്കും അപവർഗമെന്ന് എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഫലപ്രാപ്തി ഉണ്ടെങ്കിലേ ഇവിടെ തൃതീയ വരത്തുള്ളൂ. മാസം അതീതോ ന ആയാത എന്നാണ്. ഒരു മാസം പഠിച്ചു പക്ഷെ ഒന്നും വന്നില്ല. പഠിച്ചത് തന്നെ പഠിച്ചു, ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. മാസം അതീത ഇവിടെ ദ്വിതീയോ നേസൂത്രപ്രകാരം കാലാധ്വനോരത്യന്ത സമയവേ എന്ന് വെച്ചാൽ ഇവിടെ ഒരു മാസവും നിരന്തരം പഠിച്ചു, രാവും പകലും ഇല്ലാതെ പഠിച്ചു. മാസം അതീത എന്നാ ആയാത എന്ന് പറഞ്ഞാൽ വന്നില്ല, ഒന്നും മനസ്സിലൊന്നുമില്ല, ഉള്ളിലൊന്നുമില്ല, തലയ്ക്കകത്ത് കയറിയില്ല. അപ്പം അവിടെ എന്താണ്, അപവർഗമില്ല, ഫലപ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തൃതീയ വന്നില്ല. പിന്നെ കാലാധ്വനോർ അത്യന്ത സംയോഗ പ്രകാരം ദ്വിതീയ വന്നു. ഇത് നേരത്തെ പറഞ്ഞ ഇതുമായിട്ട് ബന്ധമുള്ളതാണ്. ഏതാണ്? കാലാധ്വനോർ അത്യന്ത സംയോഗേ, അതേത് വിധിച്ചു? ദ്വിതീയ. അതേസമയം അപവർഗേ തൃതീയാന്ത് വിധിച്ചു, തൃതീയ വിധിച്ചു. ശിവരാത്രവും ജാഗ്രിയാത്, ശിവരാത്രിയിൽ ഉണർന്നിരിക്കണം. ഇതൊരു പ്രയോഗമാണ്. ശിവരാത്രവും ജാഗ്രിയാത്, ഇതിലെന്താണ് ദോഷം? ശിവരാത്രോ ജാഗ്രിയ, ഇവിടെ ഈ പ്രയോഗത്തിൽ എന്താ ദോഷം? പഠിച്ചവർക്ക് പറയാം. എങ്ങനെ? ആ നിരന്തര സംയോഗം. കാരണം ശിവരാത്രി ഉണർന്നിരിക്കാന്ന് പറഞ്ഞാൽ കുറെ സമയം ഉണർന്നിരുന്നാ മതിയോ? മുഴുവൻ സമയം ഉണർന്നിരിക്കണം. പിന്നെ ജാഗ്രതാതു എന്ന് പറയുന്നത് സകർമ്മമാണോ അകർമ്മമാണോ? എങ്ങനെ മനസ്സിലായി? സ്ഥിതി ജാഗരണം. അപ്പൊ ഇത് അകർമ്മക ധാതുവാണ്. ശിവരാത്രി എന്ന് പറയുന്നത് ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് അത്യന്ത സംയോഗമാണ്. അപ്പൊ ഇവിടെ എന്ത് വരണം? കാലാധ്വനോർ അത്യന്ത സംയോഗേ. അപ്പൊ എങ്ങനെയാ പ്രയോഗിക്കേണ്ടത്? ശിവരാത്രി എന്നാണോ? ശിവരാത്രി. പക്ഷെ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന എങ്ങനെയാണ്? കാരണം ഇവിടെ കാലാധ്വനോർ അത്യന്ത സംയോഗതിരി വരേണ്ടതാണ്. പക്ഷേ ഇവിടെ അതിനെ എങ്ങനെ അങ്ങ് പ്രയോഗിച്ചു പറയുന്നത് സാധാരണ ഇങ്ങനെ വരുന്നിടത്ത് അകർമ്മക ധാതുവല്ലേ, അകർമ്മക ധാതുവിന് കർമ്മമുണ്ടോ? ഉണ്ടാവോ? അകർമ്മധാതുവിന് കർമ്മമില്ല. അപ്പൊ ഇങ്ങനെയുള്ള വരുന്നിടത്തെല്ലാം ശേഷേ ഷഷ്ടി പ്രകാരം കർമ്മമില്ലാത്തതുകൊണ്ട് ഷഷ്ഠീ വരാം. അത് സാമാന്യമാണ്. എന്താണ് കർമാദീനാമഭി? നേരത്തെ പറഞ്ഞു, സംബന്ധ മാതൃപേക്ഷായം ഷഷ്ഠീ. ഏത് കാരകത്തിനും സംബന്ധപേക്ഷയിൽ എന്തുവരാം? ഷഷ്ഠി വരാം. ഇപ്പൊ സംബന്ധപേക്ഷയിലാണ് ബാക്കി കാരകങ്ങളെ വിരിക്കുന്നത്. ഇവിടെ സംബന്ധപേക്ഷയില്ല. സംബന്ധപേക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ വേറെ അതിനെ ബാധിച്ചുകൊണ്ട് വേറെ കാലാധ്വനോരത്തിന്റെ സമീപപ്രകാരം തിരിയെ വിരിക്കുന്നില്ല. മറിച്ച് അധികരണപേക്ഷയില് സപ്തമി ഒന്നു എന്ന് പറഞ്ഞാൽ പ്രയോഗം എങ്ങനെയാണോ അതിനെ ന്യായീകരിക്കുക, സാധൂകരിക്കുക എന്നുള്ളതാണ്. നിയമമനുസരിച്ച് അങ്ങനെ വരാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെയോ മഹാകവികൾ പ്രയോഗിച്ചിരിക്കുന്നു ശിവരാത്രി ജാഗ്രിയ. അപ്പൊ പ്രയോഗം അനുസരിച്ച് അത് ശരിയാണ്. ശിഷ്ടപ്രയോഗം അനുസരിച്ച് അങ്ങനെയും പ്രയോഗിക്കാം. കാലാധ്വനോരത്തിന്റെ സമയം വന്നില്ല, പിന്നെ സപ്തമിയില് സപ്തമി ഏത് സൂത്രം? അങ്ങനെ ഒരു സൂത്രമുണ്ട്. സൂത്രം നേരെ ഓർത്തു പറയണം. അതാണോ സൂത്രം? സൂത്രം വ്യക്തമായി പറയാം. ആ സപ്തമി അധികരണേ ച, അത്രയും പറയണം. അത് കാലാധ്വനോരത്തിന്റെ സമയം അതിനൊരു ഉദാഹരണം പറഞ്ഞാണ് വെച്ചാൽ ഇതിനൊക്കെ വ്യവസ്ഥകൾ എന്നൊക്കെ പറയുന്നത് പ്രയോഗം അനുസരിച്ചിട്ടാണ്, അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് തെറ്റും ശരിയൊന്നും ഇല്ല. അങ്ങനെയും പ്രയോഗിക്കും. പ്രയോഗിച്ചാൽ പ്രയോഗിച്ചത് തന്നെ, പിന്നെ അതിന് എങ്ങനെ ശരിയെന്ന് നോക്കിക്കൊണ്ടാവും. അടുത്തേതാണ് സഹയുക്തി അപ്രധാന. സഹാർത്ഥേന യുക്തി അപ്രധാനേ തൃതീയാസ്യ പുത്രേണ സഹ ആഗതഃ പിതാ ഏവം സാഗം സാർദ്ധം സമം യോഗേപി വിനാവിതദ്യോഗം തൃതീയ വൃദ്ധോ യൂനാ തല്ലക്ഷണച്ചേതി വിശേഷ ഇത്യാദി നിർദ്ദേശ. ആ സൂത്രം മുഴുവൻ അവിടെ പറഞ്ഞിട്ടില്ല. ഇത് ധാരാളം പ്രയോഗിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതൊക്കെ അപൂർവമായി മാത്രം പ്രയോഗിക്കുന്നതാണ്. ഇതങ്ങനെയല്ല. സഹയുക്തേ എന്ന് പറഞ്ഞു. സഹശബ്ദത്തിന്റെ യോഗത്തിൽ അപ്രധാനത്തിൽ തൃതീയ ഒരു ഒന്നാണ്. അവിടെ യോഗം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ് സഹ അർത്ഥേന യുക്തേ. സഹശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുമായി യോഗം വരുമ്പോ, സഹശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ, സഹശബ്ദത്തിലുള്ള അർത്ഥത്തിന്റെ ശബ്ദങ്ങളാണ് താഴെ കൊടുത്തത്. സാഗം സാർദ്ധം സമം പുത്രേണ സഹ പുത്രേണ സാഗം പുത്രേണ സാർദ്ധം പുത്രേണ സമം. അവിടെ എല്ലായിടത്തും എന്താണ്? സഹശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദമാണ്. അവിടെ പുത്രേണ സഹ ആഗത പിത രണ്ട് ശബ്ദം വന്നു. ഒരു പുത്രശബ്ദവും പിതാശബ്ദവും വന്നു. പുത്രേണ സഹ പിത എന്നാണ്. അപ്പൊ ഇവിടെ ഏതിന് തൃതി വരും? അപ്രധാനമായത് തൃതി വരും. ഇവിടെ ആഗതൻ ആയതാരാണ്? പിതാ. അപ്പൊ പിതാവാണ് മുഖ്യം. പുത്രൻ എന്ന് പറയുന്നത് അപ്രധാനമായി, അതിൽ തൃതി വരും. തിരിച്ചാണ് പറയുന്നെങ്കിൽ എങ്ങനെ? പിത്രാ സഹ ആഗത പുത്ര എന്നൊന്ന് അങ്ങനെ വരും. അവിടെ ആഗതനായതാര്? പുത്രൻ. അപ്പൊ പിതാവ് വരും. പിതാ എന്നെങ്ങനെയാ ദീർഘം വന്നത്? വന്നില്ലേ? എങ്ങനെ? പിതാ ദീർഘം വന്നെങ്ങനെ? അർദ്ദുശന സ്ഫുരിതംസോ അനവേസ്ഥാനം ദീർഘം വരൂ. ആ അണങ്ങി വന്നിട്ട് വന്നിട്ട് ആ അത്തരന്തരിച്ച് ഉപതയ്ക്ക് ദീർഘം വന്നാൽ അത്തരന്തരിച്ച് മൂന്ന് വാക്കേ ഉള്ളൂ അതിൽ. പിന്നെ പിതാ പുത്രേണ സഹ ആഗത പിതാ, പുത്രനോടൊപ്പം വന്നു പിതാവ്. അപ്രധാനത്തിന്റെ പ്രതിയ വന്നു ധാരാളം പ്രയോഗിക്കുന്നതാണ്. സഹ അന്വയിക്കുന്നതിൽ തൃതീയ വരുന്നു. അതുപോലെ തന്നെ പുത്രേണ സാകം ആഗത പിത, പുത്രേണ സാർദ്ധം ആഗത പിത, പുത്രേണ സമം ആഗത. ഇവിടെ എല്ലാം അർത്ഥമൊന്നും തന്നെ, മാറ്റമൊന്നുമില്ല. പുത്രനോടൊപ്പം പിതാവ് വന്നു. ഏവം സാകം സാർദ്ധം സമം യോഗേവി വിനാവിതദ്യോഗം തൃതീയ. എന്നുവെച്ചാൽ അവിടെ സഹ എന്നുള്ള ശബ്ദം പ്രയോഗിക്കണമെന്നില്ല, അർത്ഥം കിട്ടിയാൽ മതി. പ്രയോഗിക്കണമെന്നില്ല, അർത്ഥം കിട്ടിയാൽ മതി. ഗമ്യമായാവും ഊഹിക്കാൻ പറ്റിയാൽ മതി നമുക്ക്. അതിനൊരു ഉദാഹരണം പാണിനി എന്നെ കൊടുത്തിരിക്കുന്നത് അതാണ്. വൃദ്ധോ യൂനാ യൂനാ സഹവൃദ്ധ എന്നാണ് സൂത്രത്തിൽ പ്രയോഗിക്കേണ്ടത്. പക്ഷെ സഹ അവിടെ പ്രയോഗിച്ചില്ല. ഇതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ച സൂത്രങ്ങളിലുണ്ട് ഇതുപോലെ തൃതീയ ഉപയോഗിച്ചിരിക്കുന്നത് സഹ പ്രയോഗിക്കാതെ. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഇതിപ്പോ ഇതുപോലെ അതാണ്. ഇത്യാദി ധാരാളം ഉണ്ട്, അങ്ങനെ പല സൂത്രങ്ങളിലും വരും. തൃതീയ ഉപയോഗിച്ചിട്ടുണ്ട് സൂത്രത്തിൽ, സഹ ഇല്ല. വൃത്തിയിലെന്നാ പറയുന്നുണ്ട്. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? സ്തോഹോ സ്റ്റുനാ സ്റ്റുഹു, സ്തോഹോ സ്റ്റുനാ സഹകാര. വൃത്തി എന്താണ്? സകാരത്തവർഗ്യോഹോ സകാരത്തവർഗാഭ്യാം യോഗി. അവിടെ യോഗം സഹയുടെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ്. സ്തോഹോ സ്റ്റുനാ സഹ യുക്തേ സ്തോഹോ സ്റ്റുഹു. അപ്പൊ അവിടെ സഹ പറഞ്ഞില്ല സൂത്രത്തിൽ, അങ്ങനെ പറയണമെന്നില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം പുത്രേണ ആഗത പിത എന്ന് പറഞ്ഞാലും മതി, സഹ വേണമെന്നില്ല. ഉപയോഗിക്കാത്ത സഹയുടെ യോഗത്തിലും പുത്രശബ്ദത്തിൽ നിന്ന് തൃതീയ വരും. അങ്ങനെ തൃതീയ കണ്ട നമ്മൾ ഊഹിച്ചോണം, ഇവിടെ ഒരു സഹയുണ്ട് അത് പ്രയോഗിച്ചിട്ടില്ല എന്ന് ഊഹിക്കണം എന്നർത്ഥം. അങ്ങനെ ബിനാവി തദ്യോഗം തൃതീയ. തദ്യോഗം എന്ന് വെച്ചാൽ സഹ അർത്ഥയോഗം, സഹ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗം. അന്യം കൂടാതെ തന്നെ തൃതീയ വരാം. വൃദ്ധോ യൂന ഇത്യാദി നിർദ്ദേശ. അടുത്ത് യോഗം എന്ന് വെച്ചാൽ അന്വയം മുമ്പും വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സഹശബ്ദമായിട്ട് യോഗം വരുമ്പോൾ അപ്രധാനത്തിൽ തൃതീയ വരും. യോഗം എന്ന് വെച്ചാൽ അന്വയം. പിന്നെ അടുത്തത് ഏന അംഗവികാര. ഏന അംഗേന വികൃതേന അംഗിനോ വികാരോ ലക്ഷ്യതേ തതഃ തൃതീയ സ്യാത് അക്ഷണാ കാണഃ അക്ഷിസംബന്ധി കാണത്വ വിശിഷ്ട ഇത്യർത്ഥഃ. അംഗവികാരഃ കിം അക്ഷി കാണം അസ്യ. സൂത്രത്തിൽ ഏന അംഗവികാര, അംഗം എന്നുള്ളതിന് ഇവിടെ അർത്ഥം അംഗി എന്നാണ്. അംഗം എന്ന് വെച്ചാൽ എന്താർത്ഥം? അവയവം. അംഗി എന്ന് പറഞ്ഞാലോ അവയവങ്ങളോട് കൂടിയത്. അംഗാനി അസ്യ സന്ധി അംഗ ഹർഷാധ്യക്ഷം എന്ന് പറയും ധാരാളം പ്രയോഗിക്കുന്ന ഒരു ഇതാണ്. ഹർഷസ ഹർഷ അസ്യ വിദ്യതയോ ഹർഷസ ഹർഷാധ്യക്ഷം എന്ന് പറയുന്ന ഒരു പ്രയോഗം ധാരാളം വരുന്നതാണ്. അതിൽ നിന്നാണ് അംഗശബ്ദത്തിന് അങ്കി എന്നർത്ഥം കിട്ടുന്നത്. അംഗം എന്ന് വെച്ചാൽ അവയവം, അങ്കി എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ ഉള്ളത് എന്നർത്ഥം കിട്ടും. പാപം, പാപി എന്നുള്ള അർത്ഥത്തിൽ പാപം വിവേച്ച അർഷാദ്യച്ച് എന്നുവെച്ചാൽ അവിടെ ഒരു അച്ച് പ്രത്യേകം വരും. അതുപോലെ ഇവിടെ പറയുന്നത് അതാണ് അങ്കിനഹ വികാരം എന്ന് പറഞ്ഞു. അംഗവികാരത്തിന് എന്താ അർത്ഥം പറഞ്ഞു? അങ്കിനഹ വികാരം, അങ്കിയുടെ വികാരം. അവയവി, അങ്കി എന്ന് പറഞ്ഞാൽ അവയവി, അംഗം എന്ന് പറഞ്ഞാൽ അവയവം, അവയവം അവയവി ആ ബന്ധമാണ്. ഏന അങ്കേന വികൃതേന, വികൃതേന അങ്കേന അഭേദമായിട്ട് അന്വയിക്കുന്നു. ഒരു അംഗവികാരം കൊണ്ട്, അംഗത്തിന്റെ വികാരം, ഒരംഗത്തിന് എന്തെങ്കിലും വികാരം വന്നു. ഇവിടെ പറയുന്നത് എന്താണ്? കാണൻ എന്ന് പറയുന്നു. കാണൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് കേടായ ആണ് കാണം. ഒരു കണ്ണിന് കേടാണ്, ഏതെങ്കിലും തരത്തിൽ അത് കേടായിപ്പോയി കാണൻ എന്ന് പറയുന്നു. ഏന അംഗേന വികൃതേന, ഒരംഗത്തിന് അവിടെ വികാരം വന്നു, ഒരവയവത്തിന്, ഏത് കണ്ണിന്. അങ്കിനോ വികാരോ ലക്ഷ്യത, അതുകൊണ്ട് എന്താ പറയുന്നവനെ കാണനെന്ന് പറയുന്നു. അങ്കിക്ക് വികാരം വന്നതായി പറയുന്നു. ഒരു കണ്ണ് കേടെന്നല്ല പറയുന്നു, അവനെ പറയുന്ന എന്താണ്? അവൻ ഒറ്റക്കണ്ണൻ എന്ന് പറയുന്നു. അവനെ പറയുകയാണ്, കണ്ണിനെ അല്ല, കണ്ണിന്റെ ദോഷത്തെയല്ല പറയുന്നു. പിന്നെയോ അവന്റെ ദോഷത്തെ പറയുകയാണ്. അതാണ് കാണനെന്ന് പറഞ്ഞാൽ. അതാണ് ഏന അങ്കേന വികൃതേന, ഒരംഗവികാരം കൊണ്ട്. അങ്കിനോ വികാരോ ലക്ഷ്യതി, അങ്കിയുടെ വികാരത്തെ ബോധിപ്പിക്കുന്നു, ഗ്രഹിക്കുന്നു. തത് തൃതീയാസ, അതിൽ നിന്നും എന്നുവെച്ചാൽ ആ അംഗവികാരത്തെ കുറിക്കുന്ന ആ ശബ്ദത്തിൽ നിന്ന് തൃതി വരും. ഇവിടുത്തെ പ്രയോഗമാണ് അക്ഷണ കാണഹ. കാണൻ എന്ന് പറയുന്നത് ശബ്ദം എന്താ സൂചിപ്പിക്കുന്നത്? ആ വ്യക്തിയെ സൂചിപ്പിക്കുകയാണ്. അങ്കിയുടെ വികാരത്തെ ആണ് ഇവിടെ പറയുന്നത്. അതിനെന്ത് ചെയ്തു? എങ്ങനെ സംഭവിച്ചു? ഒരു അംഗത്തിൽ വികാരം സംഭവിച്ചു, ഒരു കണ്ണിന് കേട് സംഭവിച്ചതുകൊണ്ട്. അപ്പൊ ആ അംഗശബ്ദത്തിൽ നിന്ന് തൃതീയ വരുന്നു, അങ്ങനെ പ്രയോഗിക്കുന്നത്. അതാണ് അഷ്ണ കണഹ. അക്ഷിശബ്ദത്തിൽ നിന്ന് തൃതീയ വന്നു. അക്ഷിശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അക്ഷണ എന്നെങ്ങനെ വരുന്ന സൂത്രമാണ് അസ്ഥി ദതി ശക്തി അഷ്ണ അനങ്ങുദാത്ത. അനങ്ങുന്നു കഴിഞ്ഞ സൂത്രം വരും അല്ലോപോന അഷ്ണ എന്ന് പറയുന്നു. പ്രഥമ എങ്ങനെയാണ്? അക്ഷിഹിയ അങ്ങനെ അക്ഷി അക്ഷിണി അക്ഷിണി എന്ന് പറയുന്നു. അക്ഷണ അക്ഷണ കാണ, അതായത് ഒരംഗത്തിന് വികാരം വന്നതുകൊണ്ട് അങ്കിയുടെ വികാരത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ ആ അംഗത്തെ കുറിക്കുന്ന ശബ്ദത്തിൽ നിന്ന് തൃതീയ പ്രയോഗിക്കണം. അങ്ങനെ അങ്ങനെ ഒരു പ്രയോഗം വരുന്നിടത്ത്, ഇവിടെ അക്ഷണ കാണഹ എന്ന് പറയുന്നിടത്ത് ഒരു അക്ഷിക്ക് കേടുവന്നതുകൊണ്ട് ആ വ്യക്തി കാണാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്കി വികാരത്തെ ബോധിപ്പിക്കുന്നത് ശബ്ദമാണേത് കാണശബ്ദം. പക്ഷെ അത് എങ്ങനെ അംഗവികാരത്തെ ബോധിപ്പിക്കുന്നു? ഒരംഗത്തിലെ വികാരം കൊണ്ട്. അതുകൊണ്ട് ആ ഏക അംഗത്തെ കുറിക്കുന്ന ശബ്ദത്തിൽ നിന്ന് അങ്ങനെ പ്രയോഗിക്കുന്നിടത്ത് തൃതീയ ഉപയോഗിക്കുന്നതാണ് അഷ്ണാ കാണഹ. കാണനെന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? ഒരു കണ്ണ് കേട്ടുള്ളൂ. അപ്പൊ പിന്നെ അക്ഷണ കാണാന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അക്ഷണ കാണാന്ന് പറയേണ്ട കാര്യമില്ല. കാണശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? ഒരു കണ്ണ് കേടായവനെന്നാണ്. പാതേന ഖഞ്ച, പാതേന ഖഞ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഖഞ്ചൻ എന്ന് പറഞ്ഞാൽ ഒരു കാലിന് മുടന്തുള്ള ആളാണ് ഖഞ്ചൻ. പാതേന ഖഞ്ചത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ അർത്ഥം? ഒരു കാലം കൊണ്ട് മുടന്തൻ. ഖഞ്ച എന്ന് പറഞ്ഞാൽ അത് തന്നെ അർത്ഥം. പക്ഷെ പ്രയോഗത്തിൽ അങ്ങനെ പ്രയോഗിക്കും. ഒരു അംഗത്തിന്റെ വികാരം കൊണ്ട് അംഗിയിൽ വികാരം വന്നു. പക്ഷെ ഖഞ്ചത എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ പറയുന്നവൻ ഒറ്റക്കാലനെന്നാണ്. എനിക്ക് ഒരു കാല് പ്രയോഗിക്കാൻ പറ്റുന്നില്ല, പങ്കി വികാരത്തെ കാണിക്കും. പക്ഷെ അതിനുവേണ്ടി ഒരു ശബ്ദം കൂടെ പ്രയോഗിച്ചു, പാതേന. വാസ്തവത്തിൽ ഖഞ്ചഹ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാലിൽ മുടന്തുള്ളവൻ എന്നാണ് അർത്ഥം. പക്ഷെ പാതേന എന്നുള്ള ശബ്ദം അവിടെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ അവിടെ പാദശബ്ദത്തിൽ നിന്ന് ധൃതി ഉപയോഗിക്കും. ഇപ്പൊ ഖഞ്ചഹ എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലൻ, കാണൻ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണൻ, ഇതൊക്കെയാണ് അർത്ഥം. പിന്നെ എന്തിനത് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ദോ ബാലകോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ട്? ബാലകം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പക്ഷെ അങ്ങനെ പ്രയോഗിക്കാം, അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ആവശ്യമില്ലെങ്കിലും പ്രയോഗിച്ചു കളയും. ദോ ബാലകോ, അതുപോലെയാണ് ഈ പ്രയോഗവും. വാസ്തവത്തിൽ അഷ്ണ എന്ന് പറയേണ്ട കാര്യം ഇല്ല. പക്ഷെ അവൻ ഒരു കണ്ണുകൊണ്ട് അവനിപ്പോൾ കാണുന്നുള്ളൂ, ഒരു കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നൊക്കെയുള്ള വിശേഷ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് അഷ്ണ കാണഹ എന്ന് പറയുന്നു. പാതേന ഖഞ്ചഹ എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു. അക്ഷിസംബന്ധി കാണത്വ വിശിഷ്ട ഇത്യർത്ഥ പറയുന്നു. കാരണം ഇവിടെ അക്ഷണ കാണഹ, ഇവിടെ അവന് കാണത്വം എന്ന് പറയുന്നുണ്ട്. അവന് എന്തുകൊണ്ടാണ് അത് വന്നത്? അക്ഷിയെ സംബന്ധിച്ചാണ് ആ കാണത്വം. അപ്പൊ ഇവിടെ അക്ഷിശബ്ദവും കാണത്വവും തമ്മിൽ സംബന്ധമാണ്. എന്നുവെച്ചാൽ സംബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തൃതീയ വിധിച്ചതെന്ന് അർത്ഥം. അവൻ അക്ഷിസംബന്ധി കാണത്വ വിശിഷ്ടമാണ്. സംബന്ധത്തെ കാണിക്കാൻ ഏതാ വരേണ്ടത്? ഷഷ്ടി ബാധിച്ചുകൊണ്ട് ഇവിടെ തൃതീയ വന്നു. അക്ഷിസംബന്ധി, അക്ഷിസംബന്ധിയായിട്ടുള്ള കാണത്വത്തോട് കൂടിയവൻ. ഇവന്റെ കാണത്വത്തിന് അക്ഷിയുമായിട്ടാണ് ബന്ധം. അപ്പൊ സംബന്ധത്തിൽ ഷഷ്ടി വരേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്തു? തൃതീയ വിധിച്ചു. അക്ഷിസംബന്ധി കാണത്വ വിശിഷ്ട. അംഗവികാരം ഈ പക്ഷേ പറഞ്ഞല്ലോ, അങ്കിക്ക് വികാരം, അങ്കിയുടെ വികാരത്തെ ബോധിപ്പിക്കണം, എന്നാലേ അംഗശബ്ദത്തിൽ നിന്ന് തൃതീയ വരത്തുള്ളൂ. അക്ഷി കാണം അസ്യ, അങ്ങനെ പറയുന്നു. അക്ഷി കാണം അസ്യ, ഇവിടെ അങ്കിയെക്കുറിച്ച് പറയുന്നുണ്ടോ? അംഗത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ. അക്ഷി കാണമാണെന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഒരു കണ്ണിന് കേട്ടുണ്ടെന്നാണ് എന്റെ അർത്ഥം. ഇവിടെ അംഗത്തിന്റെ വികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ അങ്കിയുടെ വികാരത്തെക്കുറിച്ച് പറയുന്നില്ല. അങ്കിയുടെ വികാരത്തെക്കുറിച്ച് പറഞ്ഞാലേ അംഗത്തിൽ നിന്ന് തൃതീയ വരൂ. അങ്കിയുടെ വികാരത്തെക്കുറിച്ച് പറഞ്ഞാലേ അംഗത്തിൽ നിന്നും തൃതീയ വരൂ. ഇവിടെ അങ്കിയുടെ വികാരത്തെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് അക്ഷി കാണം അസ്യ എന്ന് പറയുന്നിടത്ത് അക്ഷിശബ്ദത്തിൽ നിന്ന് തൃതീയ വരുന്നില്ല. അംഗവികാരം, അവിടെ അംഗവികാരം എന്ന് പറയുന്നിടത്ത് എന്താ അർത്ഥം? അങ്കി ആ അങ്കിവികാരം എന്നാണ്. അംഗവികാരം എന്ന് എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ അങ്കിയുടെ വികാരം എന്ന് എന്തിനു പറഞ്ഞു എന്നാണ്. കാരണം അംഗശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അങ്കി എന്നാണ്. അങ്കിയുടെ വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദം, അതായത് കാണഹ ഖഞ്ച തുടങ്ങിയ ശബ്ദങ്ങളുടെ യോഗത്തിലെ അംഗശബ്ദത്തിൽ നിന്ന് തൃതീയ വരും. ഇവിടെ അംഗം അല്ലെങ്കിൽ അവയവത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമുണ്ട് അക്ഷി. പക്ഷേ അങ്കിയെ സംബന്ധിക്കുന്ന ശബ്ദമില്ല. ഇവിടെ കാണശബ്ദമുണ്ട്, പക്ഷേ അത് അങ്കിയല്ല സൂചിപ്പിക്കുന്നത്. അതിനെ സൂചിപ്പിക്കുന്നതാണ്, ആ അംഗത്തെ തന്നെ സൂചിപ്പിക്കണം, അവയവത്തെ സൂചിപ്പിക്കുകയാണ്. അതിന് കേടുണ്ടെന്നാണ് പറയുന്നത്, കണ്ണിന് കേടുണ്ടെന്നാണ് പറയുന്നത്. കണ്ണിന്റെ കേടുകൊണ്ട് അവൻ കാണനാണെന്ന് പറയുന്നില്ല, രണ്ടും വ്യത്യാസമുണ്ട്. കണ്ണിൽ കാണത്തുണ്ടെന്ന് പറഞ്ഞാൽ കണ്ണിൽ കേടുണ്ടെന്നാണ്. കണ്ണിന്റെ കേടുകൊണ്ട് അവൻ കാണനാണെന്ന് പറഞ്ഞാൽ കണ്ണിനല്ല, ഇപ്പൊ കാണത്തു എവിടെയാണ്? അവയവിയായ അവനിലാണ്. അങ്ങനെ പ്രയോഗിക്കുന്നിടത്തെ അക്ഷിശബ്ദത്തിൽ നിന്ന് തൃതീയ വരൂ. ഇവിടെ അക്ഷി കാണവസ്യ എന്ന് പറയുന്നിടത്ത് അങ്ങനെയുള്ള പ്രയോഗം അല്ല. ഇത് ധാരാളം വരുന്ന പ്രയോഗമല്ല, ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങളിലേ വരാറുള്ളൂ. ഏത്? കാണഹ ഖഞ്ചഹ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേ വരാറുള്ളൂ. അങ്കിയിൽ ഒരു വികാരം വരിക, വൈകല്യം വരിക, ന്യൂനത വരിക, ഒറ്റക്കണ്ണ്, ഒറ്റക്കാലൻ, മുടന്ത്, അതൊക്കെ അങ്ങനെയാണ്. എന്താണ് അക്ഷി? അക്ഷി എന്ന് പറയുന്നത് എന്താണ്? നമസ്കരിക്ക. അപ്പൊ അതിന്റെ വിശേഷണമാണ് എന്ത്? കാണം. അക്ഷി കാണം രണ്ടും പ്രഥമയാണ്. അക്ഷി കാണമാണ് കണഹ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് പറയണം. കണഹ ദേവദത്ത. കണഹ എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ്? അഷ്ണ കണഹ ദേവദത്ത എന്ന് പറയണം. അപ്പൊ അതെന്താണ്? ആ വ്യക്തിയുടെ വിശേഷണമാണ്. പക്ഷെ ഇവിടെ കാണം എന്ന് പറയുന്ന അതിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയണം. അക്ഷി കാണം അസ്യ രണ്ടും പ്രഥമാന്തമാണ്. പിന്നെ അടുത്തത് ഇത്ഥം ഭൂത ലക്ഷണേ. ഇത് കിഞ്ചിത് പ്രകാരം പ്രാപ്തസ്യ ലക്ഷണേ തൃതീയസ്യ. ഇത് ധാരാളം പ്രയോഗിക്കുന്നതാണ്. വരുന്നിടത്ത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ അതിനെ അതിന്റെ വ്യക്തമായ അർത്ഥം കിട്ടത്തുള്ളൂ. ജഡാഭി താപസഹ ജഡാജ്ഞാപ്യ താപസത്വ വിശിഷ്ട ഇത്യർത്ഥ. അതായത് ജഡാഭി താപസഹ എന്ന് പറയണം. ഒരു വ്യക്തിയെ കണ്ട് പറയണ ഇവൻ താപസനാണ്. കമണ്ഡലുന ഛാത്ര ഇവൻ എന്താണ് കമണ്ഡലു ഉള്ളത് കൊണ്ട് ചാത്രനായിരുന്നു. ശിഖ ശിഖയ പരിവ്രാജക ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങൾ വരും. ശിഖ കണ്ടിട്ട് പറയണവൻ പരിവ്രാജകനാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് എന്താണ് ഛാത്രേണ ഉപാധ്യായ ഛാത്രത്തെ കണ്ടിട്ടാണ് പറയുന്നത് ഇയാൾ ഉപാധ്യായനാണ്. ധാരാളം പ്രയോഗം വരുന്നതാണ്. ആ ഇത്ഥംഭൂത ലക്ഷണമാണെന്ന് മനസ്സിലാക്കിയാലേ അവിടുത്തെ ശരിക്കുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ താപസൻ, ആ താപസനെ കണ്ടിട്ട് എങ്ങനെ തിരിച്ചറിഞ്ഞു? ജഡ ജഡയാണ് അതിന്റെ ലക്ഷണം. ആണ് ഇത്ഥംഭൂത ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ താപസത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയെ കാണിക്കുന്ന ലക്ഷണം, ആ ലക്ഷണത്തിൽ എന്തുപയോഗിക്കണം? തൃതീയ. അപ്പൊ താപസത്വത്തിന്റെ ലക്ഷണം എന്താണ്? ജഡ. അപ്പൊ ജഡയില് തൃതി ഉപയോഗിച്ച് ജഡാഭി. ആ ജഡയെന്ന് പറയുന്നത് എന്തിനാണ്? എന്തിനാ പറയുന്നു? മുടി. അതൊന്നാണോ രണ്ടാണോ? അത് ഏകോചന ഉപയോഗിക്കും അതോ ബഹുവചന ഉപയോഗിക്കും? അത് തന്നെ. ജഡ എന്ന് പറയുന്ന സാധനം എന്താണ്? അങ്ങനെ. ആ അതിപ്പോ ബഹുത്വത്തിൽ ഏകോചന ഉപയോഗിക്കും. ഏതാണ് നിയമം? ജാത്യാഖ്യായം ഏകസ്മിൻ ബഹുജനം അന്യദരസ്യം, അങ്ങനെ ഉപയോഗിക്കും. ഇത് കേശം എന്ന് പറയുന്ന ഒന്നല്ല, ഒരുപാടാണ്. അപ്പൊ അവിടെ എന്തുപയോഗിക്കും? ബഹുജനം. ഇപ്പൊ ജഡാ, ജഡാഭി. ഏകോചനം ഉപയോഗിക്കാൻ വേണ്ടി ഒന്ന് ജഡയാ എന്നുള്ളെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ശരിയായ ഉപയോഗം എന്താണ്? ബഹുജനമാണ്. അത് ഒന്നല്ല, പലതാണ്. ജഡാഭി തപസ, അതിനുള്ള പറയുന്നത് കിഞ്ചിത് പ്രകാരം. കഞ്ചിത്, കഞ്ചിത് പ്രകാരം, പ്രകാരം പ്രാപ്തസ്യ. പ്രകാരത്തിന്റെ വിശേഷമാണ് കഞ്ചിത്. ഒരു പ്രകാരത്തെ, കിഞ്ചിത്തും കഞ്ചിത്തും തമ്മിൽ എന്താ വ്യത്യാസം? ആ ഒന്ന് നമസ്തകം, നമസ്തകത്തിൽ ഉപയോഗിക്കും കിഞ്ചിത്. പ്രകാര ശബ്ദം എന്താണ്? പുല്ലിംഗം. കശ്ചിത്, കഹാചിത്, കശ്ചിത്, കം ചിത്ത്, കഞ്ചിത്. പ്രകാരത്തിന്റെ വിശേഷമായിട്ട് പറഞ്ഞു കഞ്ചിത് പ്രകാരം പ്രാപ്തസ്യ. ഒരു പ്രകാരത്തെ ഭൂതത്തിന്റെ അർത്ഥമാണ് പ്രാപ്തം. യുദ്ധത്തിന്റെ അർത്ഥമാണ് ഒരു പ്രകാരം എന്ന് വെച്ചാൽ ഒരവസ്ഥ. ഇത്തം ഭൂതം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരവസ്ഥയെ പ്രാപിച്ചവന്റെ ഇത്തം ഭൂതസ്യ. കഞ്ചിത്തെന്നും പറയാം, പ്രകാരം നമസ്കാരത്തിൽ ഉപയോഗിക്കാം. ഒരു പ്രകാരത്തെ പ്രാപിച്ചവന്റെ ലക്ഷണത്തെ, ലക്ഷണത്തിൽ എന്തുപയോഗിക്കണം? തൃതീയ. കഞ്ചിത് പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരവസ്ഥ. ഇവിടെ എന്താണ് അവസ്ഥ? താപസത്വം. അതിനെ പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആര്? ആരാണ് താപസൻ? താപസൻ താപസത്വത്തെ പ്രാപിച്ചിരിക്കുന്നു. താപസൻ താപസത്വത്തെ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ആ താപസത്വത്തെ പ്രാപിച്ച ആ താപസന്റെ ലക്ഷണം, അടയാളമാണെന്ത്? ജഡ. അതിൽ തൃതി ഉപയോഗിക്കുന്നു. കമണ്ഡലുന ഛാത്ര, ഛാത്രത്വത്തെ പ്രാപിച്ചിരിക്കുന്നു. അടയാളം എന്താണ്? കമണ്ഡലു, ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കമണ്ഡലു. കമണ്ഡലുന എന്നാണ് ഛാത്രേണ ഉപാധ്യായ. ഉപാധ്യായത്വം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെ മനസ്സിലാക്കാം? കൂട്ടത്തിൽ ഛാത്രമുണ്ട്, ഛാത്രേണ വിദ്യാർത്ഥിയുണ്ട്. അങ്ങനെ ധാരാളം പ്രയോഗത്തിൽ വരുന്നതും അതുകൊണ്ട് വിശേഷാർത്ഥം കിട്ടുന്നതുമായ തൃതീയണത്. ഇപ്പൊ ജഡാഭി തപസ, ജഡാജ്ഞാപ്യ താപസത്വ വിശിഷ്ട. ജഡാഭി താപസ വിശ്വാമിത്ര എന്ന് പറയുന്നു. ജഡയെ കൊണ്ട് താപസനായി വിശ്വാമിത്രൻ. അപ്പോ വിശ്വാമിത്രൻ എങ്ങനെയുള്ളായി? ജഡാജ്ഞാപ്യ താപസത്വ വിശിഷ്ടനായി. ജഡയെ കൊണ്ട് ഇവിടെ ജ്ഞാപ്യ ജ്ഞാപക ബന്ധമാണ്. ആ ബന്ധത്തെ കാണിക്കാനാണ് ഇവിടെ തൃതി ഉപയോഗിച്ചത്. സംബന്ധത്തിലാണ് ഇവിടെ തൃതി ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ജഡാജ്ഞാപ്യ ജ്ഞാപകം. എന്തായി? എന്തായി ജ്ഞാപകം? ജഡ. ജ്ഞാപ്യമായത് തമസ്. അപ്പൊ ജ്ഞാപ്യ ജ്ഞാപക സംബന്ധമാണ്, ഒന്ന് മറ്റൊന്നിനെ ബോധിപ്പിക്കുന്നു. ആണ് ജഡാജ്ഞാപ്യ. ജഡ ജ്ഞാപകമാണ്, അതുകൊണ്ട് ജ്ഞാപ്യമായ താപസത്വ വിശിഷ്ടനായ ഒരു വിശ്വാമിത്രൻ. അതാണ് ജഡാജ്ഞാപ്യ താപസത്വ വിശിഷ്ട ഇത്യർത്ഥം. അത് ആ അർത്ഥം കൊടുത്തതിൻ്റെ ഇവിടെ ജഡാശബ്ദവും താപസനുമായിട്ട് ജ്ഞാപ്യജ്ഞാപക സംബന്ധമാണ്. സംബന്ധത്തിൽ ഷഷ്ടി വരേണ്ടതാണ്. ഇവിടെ എന്ത് ചെയ്തു? തൃതീയ വിധിച്ചു. എന്ത് വിഭക്തിയാണിത്? ഉപപദ വിഭക്തി ആണ്. ഇവിടുത്തെ ലക്ഷണം ഏതാണ്? ജഡ എന്നാണ്. കഞ്ചിത് പ്രകാരം പ്രാപ്തസ്യ, ഇവിടെ കഞ്ചിത് പ്രകാരം പ്രാപ്തമായത് ആരാണ്? താപസൻ. അവിടുത്തെ എന്താണ് ആ പ്രകാരം? താപസത്വം. അതിന്റെ ജ്ഞാപകമായി എന്ത്? ജ്ഞാപകത്തിൽ എന്തുപയോഗിക്കും? തൃതീയ. അതാണ് കഞ്ചിത് പ്രകാരം പ്രാപ്തസ്യ ലക്ഷണേ. ഇത് വ്യാഖ്യാനങ്ങളിലൊക്കെ എഴുതിയിരിക്കും, ഇത്തംഭൂത ലക്ഷണേ തൃതീയ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഓർത്തോണം, അതിനിങ്ങനെ ഒരർത്ഥമുണ്ട് എന്ന് അവിടെ മനസ്സിലാക്കിക്കോണം. ജഡാഭിത്താപസ ജഡാജ്ഞാപ്യ താപസത്വ വിശിഷ്ട ഇത്യർത്ഥ. അടുത്തത് അതിന്റെ ബാക്കി ശകലമുണ്ടല്ലോ. ഇല്ല, അടുത്ത സൂത്രമായിരുന്നു. ശരി.